തത്വതലോരധികാരഃ തേന തുല്യം ക്രിയാചേത് വതി ബ്രാഹ്മണേന തുല്യം ബ്രാഹ്മണവത് അധീതേ ക്രിയാചേതിരിക്കും ഗുണതുല്യേ മാ ഭൂത് പുത്രേണ തുല്യഃ സ്ഥൂലഃ. തത്വതൽ അധികാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അധികരണത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ത്വായും തല്ല് രണ്ട് പ്രത്യയങ്ങളാണ്, ധാരാളം ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ്. പക്ഷെ തുടങ്ങുന്നത് വത്ത് പ്രത്യയത്തിൽ, പിന്നെ വരുന്നതെല്ലാം ത്വത്തൽ അല്ലെങ്കിൽ അർത്ഥത്തിലുള്ള ആദ്യം വരുന്നത് വത്ത്. തേന തുല്യം ക്രിയാചേത് വതി ബ്രാഹ്മണേന തുല്യം ബ്രാഹ്മണവത് അധീതേ. തേന തൃതീയാന്തത്തിൽ നിന്നാണ് ഇവിടെ പ്രത്യയം വരുന്നത്. എങ്ങനെ തുല്യം ക്രിയാചേത്? തേന തുല്യം എന്നുള്ള അർത്ഥത്തിൽ വരും, പക്ഷേ തുല്യം ക്രിയ ആയിരിക്കണം, ദ്രവ്യം ഗുണമൊന്നും ആയിരിക്കാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണേന തുല്യം ക്ഷത്രിയ, അവിടെ ഈ പ്രത്യം വരാൻ പാടില്ല. ബ്രാഹ്മണന് തുല്യമാണ് ക്ഷത്രിയൻ, അങ്ങനെ പ്രത്യം വരാൻ പാടില്ല. മറിച്ച് തുല്യം എന്ന് പറയുന്നത് ബ്രാഹ്മണനിലും ക്ഷത്രിയനിലുമുള്ള ഒരു ക്രിയയെ സംബന്ധിച്ച് പറയണമെങ്കിൽ, ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇത് ഉപയോഗിക്കാവൂ. ഉദാഹരണം എന്താണ്? ബ്രാഹ്മണേന തുല്യം അധീതേ ക്ഷത്രിയ. ബ്രാഹ്മണനെ പോലെ അധ്യയനം ചെയ്യുന്നുണ്ടാര് ക്ഷത്രിയൻ. അപ്പൊ ബ്രാഹ്മണേന തുല്യം അധീതേ എന്ന് വിഗ്രഹിക്കുമ്പോൾ തൃതീയാന്തമായ ബ്രാഹ്മണ ശബ്ദത്തിൽ നിന്ന് വത്ത് പ്രത്യയം വരുന്നു. തുല്യക്രിയ അർത്ഥത്തിൽ തുല്യമായ ക്രിയ എവിടെയുണ്ട്? ക്ഷത്രിയുണ്ട്. ആ തുല്യത എന്ന് പറയുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിലല്ല, പിന്നെയോ അധ്യയന ക്രിയയിലാണ്. ആ വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. തുല്യാർത്ഥയിൽ അതിലുള്ള ഉപമാഭ്യാം പ്രകാരം തൃതീയ വരും തുല്യാർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ. പഠിച്ചിട്ടുണ്ടോ സൂത്രം? ഉണ്ടോ? ആ സിദ്ധാന്തം വരുന്നതാണ്. അപ്പൊ ബ്രാഹ്മണേന തുല്യം, തുല്യാർത്ഥത്തിൽ ബ്രാഹ്മണ ശബ്ദത്തിൽ എന്തു വന്നു? തൃതീയ വന്നു. തൃതീയ വരുന്ന കാര്യമാണ് പറഞ്ഞു. തുല്യാർത്ഥയിൽ അതിലുള്ള ഉപമാഭ്യാം പ്രകാരം തൃതീയാണ് വിധിക്കുന്നത്. ബ്രാഹ്മണ തുല്യ സദൃശ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തൃതീയ വരും. എന്നുവെച്ചാൽ ഇത് എന്ത് വിഭക്തിയാണ്? ഉപപദ വിഭക്തി. തുല്യ സദൃശ സമ തുടങ്ങിയ അർത്ഥങ്ങളുടെ യോഗത്തിൽ തൃതീയ വിധിക്കുന്നുണ്ട്. ഇത് ഉപപദ വിഭക്തിയാണ്. അപ്പൊ തുല്യ ശബ്ദം തുല്യാർത്ഥത്തിലുള്ള ശബ്ദത്തിന്റെ യോഗത്തിൽ തൃതീയ വരാം. അന്യദരസ്യം പറഞ്ഞുകൊണ്ട് ഷഷ്ടിയും വരാം. ബ്രാഹ്മണസ്യ തുല്യം ഒന്നും പറയാം, ബ്രാഹ്മണേന തുല്യം ഒന്നും പറയാം. അപ്പൊ ആലോകിയ ഗ്രഹങ്ങനെ വരും. ബ്രാഹ്മണട്ട വത്ത് ശേഷിക്കും. ബ്രാഹ്മണട്ട വത്ത് ബ്രാഹ്മണ വത്ത്. വത്ത് പ്രത്യാന്തം എന്ന് പറയുന്നത് തദ്ദേശാസ്രവഭക്തി എന്നുള്ള സൂത്രപ്രകാരം അവ്യയമാണ്. അതിൽ അവിടെ പരിഗണന ചെയ്തിട്ടുണ്ട്. തസ്ലാതെ പ്രപാശുബ ഇങ്ങനെ കുറെ പ്രത്യയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രത്യാന്തങ്ങളെല്ലാം അവ്യയമാണെന്നുണ്ട്. അവ്യാദ് ആത്സുപുലോപിക്കും, ബ്രാഹ്മണവത്തം തിരിക്കും, രൂപങ്ങൾ പോകത്തില്ല. അതാണ് ബ്രാഹ്മണേന തുല്യം ബ്രാഹ്മണവത് അധീതേ. ക്രിയ തുല്യത, തുല്യ ശബ്ദം നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞു. തുലയാ സംവിധം തുല്യം. ഏതാണ് സൂത്രം? പോയി. നവയോ ധർമ്മ വിഷം മൂലമൂല സീത തുലാഭ്യസ്താര്യ ബാക്കി ുല്യമധ്യാനാമ്യ സമസംവിധ സംവിധേഷു ഏതാണ് നവയോധർമ്മവിഷമൂലമൂല സീതാതുലാഭ്യ താര്യതുല്യവധ്യാനാമ്യ സമസംവിധ സംവിധേഷു തുല്യം അങ്ങനെയാണ് ആ ശബ്ദം സിദ്ധിക്കുന്നത്. ഇപ്പൊ ബ്രാഹ്മണവത്വം എന്ന് പറഞ്ഞു. ഇവിടെ സൂത്രത്തിൽ പ്രത്യേകം പറഞ്ഞു എന്താണ്? ക്രിയാചേത്, ക്രിയാചേത് ഇരിക്കും തുല്യത ക്രിയയിലായിരിക്കും. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ തുല്യത പോലെ, പിന്നെയോ ബ്രാഹ്മണന്റെ ക്രിയയിലും ക്ഷത്രിയന്റെ ക്രിയയിലും തുല്യത പോലെ, എന്നാലേ പ്രത്യേകം വരത്തുള്ളൂ. ക്രിയാചേത് ഗുണസ്തുല്യോ മാ ഭൂത് എന്ന് പറയുന്നു. പുത്രേണ തുല്യ സ്ഥൂല ദേവദത്ത, പുത്രനും ദേവദത്തനുമായിട്ട് എന്താണ് തുല്യതയുണ്ട്, പക്ഷെ ക്രിയയിലല്ല, പിന്നെയോ സ്ഥൂലതയില്, സ്ഥൂലത്വം ഗുണമാണ്. അപ്പൊ ഇവിടെ പുത്രേണ തുല്യ എന്നുള്ള വിഗ്രഹവാക്യം പ്രയോഗിക്കാം. വത്ത് പ്രത്യേകം വരുന്നില്ല, എന്തുകൊണ്ട്? ക്രിയയിൽ തുല്യതയില്ല, അതുകൊണ്ട് ഇവിടെ വിഗ്രഹവാക്യം പ്രയോഗിക്കാവും. പുത്രേണ തുല്യ സ്ഥൂല, അങ്ങനെ പ്രയോഗിക്കാം. പുത്രവത് സ്ഥൂല ദേവദത്ത എന്നൊന്നും പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിലും അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ആര് പ്രയോഗിക്കും? കവികൾക്ക് ഉപയോഗിക്കും. കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത്, അല്ല, അനിരുദ്ധന്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് കൃഷ്ണനെയും പ്രദ്യുമ്നനെയും കാണുമ്പോൾ അത് തുല്യമാണെന്ന് പറയുന്നുണ്ട്. അനിരുദ്ധന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി കൃഷ്ണന്റെയും പ്രദ്യുമ്നന്റെയും ചിത്രം വരയ്ക്കുമ്പോൾ ഇത് കൃഷ്ണന് തുല്യാന്ന് പറഞ്ഞാൽ മതി. അത് രൂപം കൊണ്ടല്ലേ തുല്യാവുന്നുള്ളൂ, ക്രിയ കൊണ്ട് തുല്യാവുന്നില്ല ചിത്രം വരച്ച് കാണുമ്പോ. അപ്പൊ കൃഷ്ണവത് ദൃശ്യത എന്ന് പറയുമല്ലോ മറ്റേ അഞ്ചന്മാരുടെ ദൃശ്യത ക്രിയ ഒന്നു കൃഷ്ണ. അപ്പൊ അത് കരോതി അയാൾ തന്നെ ചെയ്യുന്ന കർത്താവായിട്ട് വരെ അങ്ങനെയൊന്നുമില്ല, ക്രിയയോടെ അന്വേഷിച്ചാൽ മതി. കൃഷ്ണവത് ദൃശ്യതേ, ക്രിയയോട് അന്വയിക്കണം. കൃഷ്ണവത് ദൃശ്യതേ ആര്? അനിരുദ്ധ. രണ്ടിടത്തിലും എന്തുണ്ട്? തുല്യ ദർശനം, ക്രിയയുണ്ട് രണ്ടിടത്ത്. ബ്രാഹ്മണവത് അതീത എന്ന് പറയുമ്പോ ആ ക്രിയ ചെയ്യുന്ന ആളെ ഉദ്ദേശിച്ചല്ലേ? അതല്ല, ക്രിയയിൽ തുല്യത വേണം രണ്ടിടത്തും, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ നിയമം പാലിക്കാത്തവരുണ്ടാരാണ്? ആര്? തർക്കികന്മാര്. പർവതോ വന്യമാൻ ധുമാത് മഹാനസവത്, അവിടെ ക്രിയയുണ്ട്. പർവത മഹാനസവത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു, പർവ്വതം മഹാനസത്തെ പോലെയാണെന്ന്. അവർക്ക് ആ നിയമമൊന്നും ബാധകമല്ല. പർവ്വത മാനസവത്വം എന്നാണ്, പർവ്വതം മാനസത്തെ പോലെ ക്രിയയില്ല. എന്താ പറയുന്നത്? പർവ്വതത്തിൽ വന്നി, മാനസത്തിലും വന്നി, പർവ്വത മാനസത്വം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രയോഗിക്കും, പക്ഷെ അത് പ്രയോഗിച്ച് പ്രയോഗിച്ച് ഒരുപാട് പ്രചാരത്തിലായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വൈയാകരണന്മാരെന്ത് പറയും? പർവ്വത പർവ്വതോ ധൂമവാൻ, പർവ്വതോ വന്യമാൻ ധൂമവത്വാത് മഹാനസവത് ഭവിതമർഹതി എന്നൂടെ ചേർക്കും വൈയാകരണന്മാർ. ഭവിതമർഹതി എന്ന് ചേർക്കും. ഭവനക്രിയ ഭവനക്രിയ അങ്ങനെ ചേർത്തിട്ട് ഒരു തരത്തിൽ അതിനെ ന്യായീകരിക്കും. അല്ല, നേരിട്ട് പറഞ്ഞാൽ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ പ്രയോഗിക്കാമെങ്കിൽ പിന്നെ ക്രിയാചേ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, അങ്ങനെ അധികാരിക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ക്രിയ അധികരിക്കാം. പുത്രയുടെ തുല്യ സ്ഥൂല ഭവിതമർഹതി പ്രയോഗിച്ചാൽ മതിയല്ലോ. പിന്നെ തർക്കികന്മാരങ്ങനെ പ്രയോഗിച്ചാൽ മതി, അവരോട് പ്രയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അപ്പൊ പിന്നെ ഒരു വഴിയുള്ളൂ, എന്താണ്? അവിടെ പോയി ഒരു നിയമം ഉണ്ടാക്കുക, താർക്കികന്മാരുടെ ഇടയ്ക്ക് പോയിട്ട് ഒരു നിയമം ഉണ്ടാക്കുക. അതാണ് വ്യാകരണം പിന്നെ ചെയ്യാൻ പറ്റിയ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് താർക്കികൻ്റെ അടുത്ത് മാത്രം ഒരു അഭ്യാസവും നടക്കത്തില്ല, അവർ പിടിച്ചിടത്തേക്ക് മാറത്തില്ല. ഇനി ആരെന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നിയമമാണ്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. പിന്നെ അവിടെ പോയി വ്യാകരണം ഒരു നിയമം ഉണ്ടാക്കി കൊടുക്കും, എന്നാൽ ഇതിവിടെ ഇരുന്നോട്ടെ. എന്നാലും അവരത് പറയൂ, അവർ വീണ്ടും അതേ എന്ന് പറയുന്നതാണ് പർവ്വതോ വന്യമാൻ ദുമാൻ മാനസ ഉദ്ഭവിതും അർഹതി എന്ന് അവർ പറയൂ, ഒരിക്കലും പറയത്തില്ല. പിന്നെ വൈയാകരണം സ്വന്തം ഒരു സമാധാനത്തിന് വേണ്ടി അവിടെ പോയി നിയമം ഉണ്ടാക്കുന്നു. സത്യം ഗമ്യമാണ് ക്രിയയിലും അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ സമാധാനിച്ചോളേ, ഞങ്ങൾക്ക് അതൊന്നും ബാധമല്ല. എന്താണ് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം, അവിടെയൊക്കെ ഉണ്ടല്ലോ ആശ്ചര്യവത് പശ്യതി, അവിടെ ക്രിയയുണ്ട്. തത്ര തസ്യ ഇവ മധുരായാം ഇവ മധുരാവ സൃഗ്നേ പ്രാകാരഃ. തത്ര സപ്തമ്യന്തത്തിന്റെ അനുകരണമാണ്, തസ്യ ഷഷ്ടിയന്തത്തിന്റെ അനുകരണമാണ്, അതിൽ നിന്ന് പഞ്ചമിക്ക് സൗത്ര ലുക്ക് വന്നു. അർത്ഥം എന്തുവരും? സപ്തമ്യന്തത്തിൽ നിന്നും ഷഷ്ടി അന്തത്തിൽ നിന്നും വത്ത് വരും. എങ്ങനെ അർത്ഥത്തിൽ? തത്ര ഇവ തസ്യ ഇവ എന്നുള്ള അർത്ഥത്തിൽ, അർത്ഥത്തെ കാണിക്കാനാണ് ഇവിടെ അനുകരണം ചെയ്തിരിക്കുന്നത്. മധുരായാം ഇവ, തത്ര ഇവയ്ക്ക് ഉദാഹരണം കൊടുത്താണ് മധുരായാം ഇവ. എന്ത് ഇവ? പ്രാകാര, പ്രാകാരം ചുറ്റുമതിൽ. മധുരയിലെ പോലെ തന്നെ ചുറ്റുമതിലുണ്ട് എവിടെ? സൃഗ്നത്തിൽ. സ്വാമി, സുഗ്നം വീണ്ടും വീണ്ടും വരാൻ പാണിനിയായിട്ട് ബന്ധപ്പെട്ട വല്ല സ്ഥലമാണ്? ആ കാലഘട്ടത്തിലൊക്കെ പ്രസിദ്ധമായിരുന്ന സ്ഥലം, അന്നത്തെ കാലഘട്ടത്തിലെ. കാരണം ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നില്ലേ, സൃഗ്നം മധുര എല്ലാം പറയുന്നു, മധുരയും പറയുന്നു. അത് പാണിനിയുടെ കാലത്തിലുള്ള സ്ഥലനാമങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ പഠനം നടത്തി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇതിനൊക്കെ പല സമാധാനങ്ങളും പറയുന്നുണ്ട്. അന്നത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ച് പറയുന്നു. പ്രാചീന ശബ്ദങ്ങളാണല്ലോ, കാശിക ഭാഷ്യം. സൂത്രത്തിൽ ഈ ശബ്ദങ്ങളില്ലല്ലോ. സൂത്രത്തിൽ ഈ ശബ്ദങ്ങളില്ലല്ലോ. സൂത്രത്തിലല്ല, എല്ലാം പ്രാചീന ശബ്ദങ്ങൾ. കൊല്ലമൊന്നുണ്ടോ? ഇല്ലല്ലോ. പ്രാചീന ശബ്ദങ്ങൾ, പ്രചരിച്ചിരുന്ന ശബ്ദങ്ങൾ. ഇപ്പം മധുരായാം ഇവ തത്ര ഇവ എന്നുള്ള അർത്ഥത്തിലാണ്. അലോകഗ്രഹം എങ്ങനെ വരും? മധുര നീ വത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മധുരയിലെ പോലെ എന്ന് പറയുന്ന എന്തിനെ? പ്രാകാരത്തെയാണ്, സ്വർഗ്നത്തെ അല്ല. അത് ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ട്? ഇവിടെ സപ്തമി പറഞ്ഞിരിക്കുന്നുണ്ട് മധുരയിൽ ഇരിക്കുന്ന ഒരു സാധനം അതുപോലെ ഒരു സാധനം സ്വർഗ്നത്തിലിരിക്കുന്നു, അത് പ്രാകാരം. അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മറ്റത് വരുന്നത് തൃതീയാന്തത്തിൽ നിന്നാണ്, ഇത് വരുന്നത് സപ്തമ്യന്തത്തിൽ നിന്ന്. അവിടെ തുല്യത ക്രിയയിലാണെങ്കിൽ ഇവിടെ എന്താണ്? സപ്തമ്യന്തത്തിൽ ഇരിക്കുന്ന ഏതോ ഒരു വസ്തു, അതിന്റെ തുല്യത വേറൊന്നിന് പറയുന്നു. ഇവ എന്ന് പറയുമ്പോ അതാണ്, അതുപോലെ മധുരായാം ഇവ മധുരാവ സ്വർഗ്നെ പ്രാകാര. ഷഷ്ടിക്ക് ഉദാഹരണം പറയുന്നു ചൈത്രസ്യ ഇവ ചൈത്രവത് മൈത്രസ്യ ഗാവഹ. ഇവിടെ എന്താണ്, ചൈത്രന്റേത് പോലെയുള്ള ഒരു സാധനം ചൈത്രനിലുണ്ട്, അതുപോലെ ഒരു സാധനം മൈത്രനിലുണ്ട്. എന്ത്? ഗോ. പ്രാകാരം പോലെ വേറൊരു സാധനം. ഇപ്പൊ ചൈത്രസ്യ ഇവ ചൈത്രവത് മൈത്രസ്യ ഗാവഹ. പശുവാണല്ലേ. അവിടെയും തുല്യത എന്തിലാണ്? ചൈത്രനും മൈത്രനും തമ്മിലല്ല, സൃഷ്ടി പറഞ്ഞുകൊണ്ട് ചൈത്രന്റെ സ്വന്തം ഗോ മൈത്രന്റെ ഇതുപോലെ ഇരിക്കുന്നു. രണ്ടും മണിത്താറാണ്, രണ്ടിനും കൊമ്പുണ്ട്, രണ്ടിനും ഒരേപോലെയുള്ള പാല്, ഇങ്ങനെ ഒരുപാട് സാദൃശ്യങ്ങൾ. ഈ മലയാളത്തിലൊന്നും ഇങ്ങനെ ഉപയോഗിക്കാനേ പറ്റില്ല അല്ലേ, ഭാഷയിൽ ഇങ്ങനെ ഉപയോഗിക്കാനേ പറ്റില്ല. എങ്ങനെ? അത് ചൈത്രനെ പോലെയാണ് മൈത്രൻ. പശു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനും പശുവും തമ്മിലുള്ള സാദൃശ്യമായി പോകും. അല്ല, അതുകൂടെ പറയണം. മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ പറയും? ചൈത്രന്റെ പോലെ എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത്? ചൈത്രസ്യ ഇവ ചൈത്രന്റെ പോലെ അങ്ങനെ പറയുന്നു. ചൈത്രന്റെ ചൈത്രനെ പോലെ എന്നല്ല, ചൈത്രന്റെ പോലെ എന്ന് പറയുന്നു. അങ്ങനെ പറയണം മലയാളത്തിൽ. അതായത് സപ്തമി അന്തത്തിൽ നിന്നും ഷഷ്ടി അന്തത്തിൽ നിന്നും പരത്തിൽ പ്രത്യയം വരണ്ടേ? അല്ലേ, പരത്തിൽ പ്രത്യയം വരണമെങ്കിൽ എന്ത് വേണം? പഞ്ചമി അന്തമായിരിക്കണം. അപ്പൊ സപ്തമി ഷഷ്ടിയും എന്തിനു പറഞ്ഞു? അത് സപ്തമി അന്തത്തിൽ നിന്ന് ഷഷ്ടി അന്തത്തിൽ നിന്നും പ്രത്യയം വരാൻ. ആ പ്രത്യയം എവിടെ വരണം? പരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തോ ചെയ്തു പഞ്ചമി അന്തം ഉണ്ടെന്ന് വിചാരിച്ച് പിന്നെ തത്ര തസ്യാന്ന് തുടങ്ങിയോണ്ട് ഇവിടെ അർത്ഥവും കിട്ടത്തുള്ളൂ. മധുരായാം എന്നുള്ള അർത്ഥം കിട്ടണ്ടേ? ഇപ്പൊ രണ്ടും വരണം. ഒന്ന് ആ അർത്ഥവും കിട്ടണം, അതിൽ നിന്ന് പ്രത്യേകം പരത്തിലും വരണം. അതിനു വേണ്ടിയിട്ടാണ് പഞ്ചമിക്ക്. എന്നാ പിന്നെ പഞ്ചമി അവിടെ കാണണ്ടേ? നമ്മളെ ലുക്ക് വന്നു. അപ്പോ തത്ര എന്ന് പറയുന്ന എന്താ? അത് സപ്തമ്യന്തത്തിന്റെ അനുകരണ ശബ്ദം. തസ്യ എന്ന് പറയുന്ന ഷഷ്ടിയന്തത്തിന്റെ അനുകരണ ശബ്ദം. തസ്യ ഭാവത്വതലവ് പ്രകൃതിജന്യ ബോധേ പ്രകാരോ ഭാവ ഗോർഭാവോ ഗോത്വം എന്നയ്യായന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഘടത്വം പടത്വം എല്ലാം ഇതിൽ നിന്നാ വരുന്നു. നയ്യായന്മാർക്കൊന്നല്ല, അല്ല ആർക്ക് ഈ ത്വം ഇല്ലാതെ ഒരു അടി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ചർച്ചകളിൽ. അതി ഇതാണ് തസ്യ ഭാവ തുതലോ എന്ന് പറയുന്നത്. അതിൽ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവത്തിന് സ്വഭാവം എന്നർത്ഥമുണ്ട്, ഗുണവും അർത്ഥമുണ്ട്, സത്താം എന്നർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം അതൊന്നുമല്ല. വിനയോ പ്രകൃതിജന്യ ബോധേ പ്രകാരോ ഭവ യസ്മാത് പ്രത്യയോ വിധീയത്തെ സാ പ്രകൃതി. ഏതിൽ നിന്നാണോ പ്രത്യയത്തെ വിധിക്കുന്നതാണ് പ്രകൃതി. ഇപ്പൊ പ്രകൃതിയെ ശ്രവിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ബോധം, ആ ബോധത്തിൽ പ്രകാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശേഷണമായിരിക്കുന്നതിനാണ് ഭാവം എന്ന് പറയുന്നത്. ഇത് ഭാവത്തിന്റെ നിർവചനമാണ്. ഇത് തന്നെയാണ് താർക്കികന്മാർ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഗോ എന്ന് പറയുന്ന ഒരു ശബ്ദം ബഹു, അതിന് തോപ്രത്യം വന്നു ഗോത്വം എന്നായി. അതെങ്ങനെ വരുന്നു നിങ്ങൾക്കറിയാം. വിഗ്രഹിക്കുന്ന എങ്ങനെ? ലൗകിക വിഗ്രഹം ഗോഹോഭാവ ഘടസ്യ ഭാവ പടസ്യ ഭാവ തസ്യ സൂത്രത്തിലുണ്ട്. ഷഷ്ടി അന്തത്തിൽ നിന്നാണ് പ്രത്യേകം വരുന്നത്. തസ്യ ഭാവ പ്രകൃതിജന്യ ബോധേ ഗോ ശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ ഗോ എന്ന് പറയുന്നത് എന്തായി? പ്രകൃതിയായി. ആ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ബോധം എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് നമുക്ക് ബോധം ഉണ്ടാകുമ്പോ ആ ബോധത്തിൽ പ്രകാരമായിരിക്കുന്നു, വിശേഷണമായിരിക്കുന്നു, അത് ആയിരിക്കും ഭാവം. എന്നുവെച്ചാൽ ഗോ എന്ന് പറയുന്നത് ഗോത്വവിശിഷ്ടമാണ്. ഗോയിൽ ഗോ എന്തിരിക്കുന്നു? ഗോയിലെ ഗോത്വം എങ്ങനെ ഇരിക്കുന്നു? സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നു. താർക്കികം പറയുന്നതനുസരിച്ച് അതിനോട് സ്വീകരിക്കും. അപ്പൊ ഗോ എന്ന് പറയുന്നത് എന്താണ്? ഗോത്വവിശിഷ്ടമാണ്. തർക്കം പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പം മനസ്സിലാവും. അപ്പോ അവിടെ ഗോ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തിൽ രണ്ടെണ്ണമുണ്ട്, ഒരു വിശേഷിയുണ്ട്, ഒരു പ്രകാരമുണ്ട്. വിശേഷം എന്താണ്? പ്രകാരം എന്താണ്? ഗോത്. അപ്പൊ ഗോത്വവിശിഷ്ടമായ അതാണ് ഗോ. ഇപ്പൊ ഗോ എന്നുള്ള ശബ്ദം ഞാൻ കേൾക്കുന്നു, എനിക്കുണ്ടാകുന്ന ബോധം എങ്ങനെയായിരിക്കും? ഗോത്വവിശിഷ്ടമായ ഗോവിന്റെ ബോധമായിരിക്കും. അപ്പൊ എന്റെ ബോധത്തിൽ എങ്ങനെയാണോ വിഷയത്തിൽ, ഇത് നമ്മൾ തർക്കത്തിൽ വിശദീകരിച്ചാണ്, വിഷയത്തിൽ എങ്ങനെയാണോ ഒരു വിശേഷ്യവും വിശേഷണം അല്ലെങ്കിൽ പ്രകാരമുള്ളത്, അതുപോലെ എന്റെ ബോധത്തിൽ എന്തുവരും? ഒരു വിശേഷ്യവും ഒരു പ്രകാരവും വരും. എന്താണോ പ്രകാരമായി വരുന്നത് അതായിരിക്കും എന്ത്? ഭാവം. ആ ഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ത്വപ്രത്യം. ഇവിടെ ഗോ എന്ന് പറയുന്നിടത്ത് ഭാവം എന്ന് പറയുന്നത് ഗോത്വജാതിയാണ്. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കൃത്തദ്ധിത സമാസേഭ്യ സംബന്ധ വിധാനം ഭാവപ്രത്യേന. കൃത്ത് തദ്ധിതം സമാസം, ഇതിൽ നിന്നെല്ലാം ഭാവപ്രത്യം വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥസംബന്ധമായിരിക്കും. അല്ല, ജാതി തന്നെ ആയിരിക്കണമെന്നില്ല ഭാവം. ത്വം വന്നു കഴിഞ്ഞാൽ ജാതി എന്ന് ധരിക്കരുത്. കൃത്തദ്ധിത സമാസേഭ്യ സംബന്ധ അഭിധാനം ഭാവപ്രത്യയം. എന്തുമാകാം, ഗുണമാകാം ഭാവം. ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം. ഗന്ധവതി എന്ന് പറയുന്നിടത്ത് ഗന്ധം ഉള്ള പൃഥിവി വിശേഷവും ഗന്ധം വിശേഷണം അല്ലെങ്കിൽ പ്രകാരമാണ് ഗന്ധവതി എന്ന് പറയുന്നത്. അപ്പൊ ഗന്ധവത് ശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്ന് എന്തായി? ഗന്ധവത്വം. മനസ്സിലായത്? ഗന്ധവത്, അത് സ്ത്രീലിംഗത്തിൽ പറയുന്നുണ്ട് ഗന്ധവതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗന്ധവത്ത് എന്ന് പറഞ്ഞാൽ മതി. ഗന്ധവത്ത് എന്ന് പറയുന്നിടത്ത് പ്രകാരം എന്താണ്? ഗന്ധം. എന്തുകൊണ്ട്? ഗന്ധം പൃഥ്വിയിലിരിക്കുന്നു. അപ്പൊ ഗന്ധം പൃഥ്വിയിലിരിക്കുന്നോണ്ട് പൃഥ്വി വിശേഷവും ഗന്ധം പ്രകാരവും. അപ്പൊ ഗന്ധവത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമായ അത് പ്രത്യേകിച്ച് അറിയാം. ഗന്ധവത്തെന്നൊരു ശബ്ദം ഞാൻ പറയുന്നു, ആ ശബ്ദത്തിന്റെ അർത്ഥമായ പൃഥിവി വിശേഷവും ഗന്ധം പ്രകാരവുമാണ്. ത്വപ്രത്യം വരുന്ന ഗന്ധവത്ത് എന്ന് പറയുന്ന പ്രകൃതിയിൽ നിന്നാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വപ്രത്യം വരുന്ന എവിടുന്ന്? ഗന്ധവത്തിൽ നിന്ന്. അപ്പൊ പ്രകൃതിജന്യ ബോധ, ഇവിടെ പ്രകൃതി ഏതാണ്? ആ ബോധത്തിൽ പ്രകാരമായിരിക്കുന്ന എന്താണ്? ഗന്ധം. അപ്പൊ ഗന്ധവത് ശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ പ്രകൃതിയായി ഗന്ധവത്, ആ പ്രകൃതിജന്യമായ ബോധം എന്ന് പറയുന്നത് എനിക്ക് ഗന്ധവത്തായ പ്രതിയെക്കുറിച്ചുണ്ടായ ബോധം, ആ ബോധത്തിൽ പ്രകാരമായ എന്ത്? ഗന്ധം. അപ്പൊ ഗന്ധവത്വം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തായി? പ്രകൃതിജന്യ ബോധ പ്രകാരം എന്തായി? ഗന്ധം. ഗന്ധം അതാണ് പ്രകൃതിജന്യ ബോധ പ്രകാരം. നമ്മൾ തർക്കം പിടിക്കും പറഞ്ഞു മതുപ്രത്യയത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ ത്വമിന്റെ അർത്ഥം പ്രകൃതിയുടെ അർത്ഥമായിരിക്കും. ത്വമിന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം ഇതാണ്. ഗന്ധവത് ശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വരുമ്പോൾ പ്രകൃതി ഗന്ധവത്തായി, ആ പ്രകൃതിയെ കുറിച്ചുള്ള ബോധം എന്ന് പറയുമ്പോൾ ഗന്ധവത് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധം ഗന്ധവത്, ആ ബോധത്തിൽ പ്രകാരമായിരിക്കുന്ന എന്താണ്? ഗന്ധം. ഗന്ധം അത് തന്നെയാണ് ഗന്ധവത്വത്തിന്റെ അർത്ഥം, ത്വപ്രത്യയത്തിന്റെ അർത്ഥം. മനസ്സിലായോ? ഗന്ധവത്വം എന്ന് പറഞ്ഞാൽ ഗന്ധം എന്നുള്ള അർത്ഥം കിട്ടുന്നത് ഇങ്ങനെയാണ്. കാരണം ഇവിടെ വത്ത് എന്നുള്ളത് വന്ന് പഠിച്ചില്ലല്ലോ അല്ലെ? ഗന്ധവത് എന്നുള്ള രൂപം നമ്മളിവിടെ പഠിച്ചിട്ടില്ലോ അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തിലെ ഗന്ധവത്ത് അത് ഈ വതിയല്ലല്ലോ അല്ലെ? ഇപ്പൊ പഠിക്കുന്ന വതിയല്ലല്ലോ. അല്ല, അത് മതിപ്പ്, അത് ഇനി വരാൻ പോകുന്നല്ലേ? വരാൻ പോകുന്നു. ദണ്ഡവത്, ദണ്ഡവാൻ പുരുഷ എന്ന് പറയുന്നു. ദണ്ഡവത്വം എന്ന് പറഞ്ഞു, ദണ്ഡവത്വം. ഇപ്പൊ ദണ്ഡവത്വത്തിന്റെ പ്രകൃതി ഏതാണ്? ദണ്ഡവത്. പ്രകൃതിജന്യ ബോധേ ദണ്ഡവത്ത് എന്നുള്ള ശബ്ദം കേട്ടപ്പോ എനിക്കുണ്ടായ ബോധത്തിൽ പ്രകാരം എന്തായിരുന്നു? ദണ്ഡം. അപ്പൊ ദണ്ഡവത്വത്തിന്റെ അർത്ഥം എന്തോന്നു? ദണ്ഡം. നീലോ ഘട എന്ന് പറയുന്നു. നീലോ ഘട എന്ന് പറയുന്നു. ഘടത്തിന്റെ വിശേഷണമാണ് എന്ത്? നീലം. നീലം. ഇവിടെ നീലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുണമാണ്. ഘടത്തിന്റെ വിശേഷണമാണ് നീലം. നീലോ ഘട എന്ന് പറയുന്നു. ഇവിടെ നീലം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് ഇതുവരെ പറഞ്ഞു ചിന്തിച്ചാൽ മനസ്സിലാണ്? രൂപമാണ്, പ്രകാരമാണ്. നീല, നീലോ ഘട എന്ന് പറയുന്നു. നീല ശബ്ദത്തിന്റെ അർത്ഥം എന്തായിരിക്കും? നീലവാൻ. നീല എന്ന് പറയുന്ന ഒരു ഗുണമാണ്, ഘടം എന്ന് പറയുന്ന ദ്രവ്യമാണ്. അപ്പൊ നീലോ ഘട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീലവാൻ ഘട എന്നാണ് അല്ലേ? നീലവാൻ ഘട എന്നാണ്. നീലശബ്ദത്തിന്റെ തന്നെ അർത്ഥം നീലവാൻ എന്നാണ്. ആ നീലശബ്ദത്തിൽ നിന്ന് ത്വം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നീലവത്വം എന്ന് പറഞ്ഞാൽ എന്തായി? നീലം എന്ന് പറഞ്ഞാൽ എന്തായി? പ്രകൃതി ജന്യ പ്രകാരം എന്തായി? ചോദ്യത്തിന് ഉത്തരം ചോദ്യം നീലോ ഘട എന്ന് പറഞ്ഞു. നീലശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? നീലവാണ്. നീലവ ശബ്ദത്തിന്റെ തോം വന്ന എന്തായിരിക്കും അർത്ഥം? നീലവത്വം എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാ മതിയോ? മനസ്സിലായി പറഞ്ഞാ മതിയോ? നീലവാൻ എന്ന് ശബ്ദം കേട്ടപ്പോ ഉണ്ടായ ജ്ഞാനത്തിന്റെ പ്രകാരം നീലവത് പ്രകൃതി ത്വം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നീലവത്തിന്റെ പ്രകാരമായ നീലം. നീലോ ഘടഹ എന്ന് പറയുന്നു. നീലശബ്ദത്തിന്റെ അർത്ഥം നീലവാൻ എന്ന് പറഞ്ഞാൽ അവിടെ നീലവാൻ എന്ന് പറയുന്നത് ദ്രവ്യമാണ്, ഘടം ദ്രവ്യമാണോ? അപ്പൊ നീലോ ഘട എന്ന് പറയുന്നത് നീലശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ദ്രവ്യം. മനസ്സിലായോ? നീലോ ഘട എന്ന് പറയുന്നിടത്ത് നീലശബ്ദത്തിന്റെ അർത്ഥം ദ്രവ്യം. എന്തുകൊണ്ട്? നീലശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? നീലവാൻ എന്നാണ്. നീലവാൻ ഇവിടെ എന്താണ്? ഘടം. ഘടം എന്താണ്? ദ്രവ്യം. ഇനി നീലവത്ത്, ആ നീലശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു. അവിടെ നീലയേ ഉള്ളൂ, അതിന് ത്വപ്രത്യം വന്നു. പക്ഷെ നീലശബ്ദത്തിന്റെ അർത്ഥം എന്ത്? നീലവാൻ എന്ന് ത്വപ്രത്യം വന്ന എന്തായിരിക്കും അർത്ഥം? ഗുണം. അവിടെ ദ്രവ്യം എന്നല്ല അർത്ഥം, നീലശബ്ദത്തിന്റെ അർത്ഥം. എന്തുകൊണ്ട്? നീലവാൻ ഘടമായി ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പ്രകാരമായി വരുന്നത് ഗുണമാണ്. എന്തുകൊണ്ട്? നീലവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടമാണ്. അപ്പൊ ശരിക്കും അവിടെ പ്രകൃതി ആരാണ്? ഘടം. പ്രകൃതിജന്യ ബോധത്തിൽ വിശേഷമായിരിക്കുന്ന എന്താണ്? നീലഗുണം. ആ നീലഗുണമായി എന്ത്? പ്രകാരം. അപ്പൊ നീലത്വം എന്ന് പറഞ്ഞാൽ എന്തായി? ജാതിയല്ല, നീലത്വം. നീലത്വം എന്ന് പറഞ്ഞാൽ ഗുണമായി. മനസ്സിലായോ? അസ്വമി കേവലം പറയണം നീല. അതിൽ നിന്ന് ത്വപ്രത്യം വന്ന എന്തായിരിക്കും അർത്ഥം? ജാതി. നീലശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ അർത്ഥം നീലഗുണത്തിൽ ഇരിക്കുന്ന ഒന്ന്, നീലത്വ വിശിഷ്ട നീലം. നീലത്വം ജാതിയായി. പക്ഷെ നീലോ ഘട എന്ന് പറയുന്നിടത്ത് നീലശബ്ദത്തിന്റെ അർത്ഥം നീലവാൻ ആയതുകൊണ്ട് നീലവാൻ എന്ന് പറയുന്ന ഘടമാണ് അല്ലേ. അപ്പൊ നീലവ ശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ പ്രകൃതിജന്യബോധം, പ്രകൃതി എന്ന് പറയുന്നത് നീലവാൻ എന്ന് പറഞ്ഞാൽ ഘടം ആണോ? പ്രകൃതിജന്യ ബോധം. എങ്ങനെയുള്ള ബോധം ഉണ്ടാകുന്നു? നീലവിശിഷ്ടമായ ഘടത്തിന്റെ ബോധം ഉണ്ടാകുന്നു. പ്രകൃതിജന്യ ബോധത്തിൽ നീലവിശിഷ്ടമായ ഘടത്തിന്റെ ബോധമായി ഉണ്ടായതുകൊണ്ട് അവിടെ പ്രകാരമായ എന്ത്? നീലം. അപ്പൊ നീലം എന്ന് പറയുന്നത് എന്തായി? നീലത്വം. പക്ഷെ നീലവത്ത് എന്ന് പറയുന്ന ഒരു പ്രകൃതിയില്ല, നീലശബ്ദത്തിൽ നിന്നാണ് ത്വപ്രത്യം ചെയ്തത്. പക്ഷെ ആ നീലശബ്ദം ഘടത്തിന്റെ വിശേഷണമാണ്. നീലശബ്ദം ഘടത്തിന്റെ വിശേഷണം. പക്ഷെ ആ നീലശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? നീലവാൻ എന്ന് പറഞ്ഞാൽ ഘടമാണ്. അപ്പോ ഘടം എന്ന് പറഞ്ഞാൽ എന്താണ്? നീലവിശിഷ്ട ഘടത്തെയാണ് പറയുന്നത്. എന്ത്? നീലോ ഘട. കേവല ഘടത്തെയല്ല, നീലവിശിഷ്ട ഘടത്തെ എന്ന് പറഞ്ഞു. നീലോ ഘട. അതുകൊണ്ട് ആ നീലശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നീലവിശിഷ്ടമായ ഘടമെന്നാണ് അല്ലേ. അപ്പോ നീലവിശിഷ്ടമായ ഘടത്തിന് പ്രകാരം എന്തായിരിക്കും? നീലം. അപ്പൊ നീലത്വം എന്ന് പറഞ്ഞാൽ എന്തർത്ഥമായി? നീലമായി. മനസ്സിലായോ? അവിടെ പ്രകൃതി എന്ന് പറയുന്ന നീലമാണെങ്കിലും പ്രകൃതിയുടെ അർത്ഥം എന്താണ്? നീലവാൻ ഘട എന്നാണ്. ആ നീലശബ്ദം അവിടെ പറയുന്നത് എന്താണ്? മതിപ്പ് ലോപിച്ചിരിക്കുകയാണ്. മതിപ്പിന് ഗുണവചനേഭ്യോ മതുപോ ലുഗിഷ്ട ഇനി വരും. അതൊക്കെ അവിടെ ഒന്നുകൂടെ വിശദീകരിക്കും, തർക്കം പഠിച്ചവർക്ക് എളുപ്പം മനസ്സിലാവും. അപ്പോ കേവലമായ നീലശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ നീലത്വം ജാതി. നീലോ ഘട എന്ന് പറയുന്ന നടത്തുന്ന നീലശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ പ്രകൃതിജന്യബോധ പ്രകാരഭാവം നീലം എന്തായി? ഗുണം. മനസ്സിലായോ? അവിടെ നീലവാൻ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഘടത്തെ എടുക്കുന്നതുകൊണ്ട് ആ ഘടത്തിൽ നീലം വിശേഷണമായിരിക്കുന്നതുകൊണ്ട് നീലവാൻ എന്നുള്ള അർത്ഥത്തിലുള്ള നീലശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ അവിടെ നീലത്വത്തിന്റെ അർത്ഥം എന്തായി മാറും? ഗുണം എന്തായി? നീലം. കത്തുന്നുണ്ടോ? ഇത് ഭാഷയിൽ പൊതുവെ ഭാഷ ഉപയോഗിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് താത്വികമായിട്ട് ഇപ്പോഴാണ്. നമുക്കറിയാം നീലോകടാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ നിയമം അനുസരിച്ച് അവിടെ എങ്ങനെ ശരിയാവുന്നു, എങ്ങനെ ഒരർത്ഥം വരുന്നു? ഈ പറയുന്നിടത്തെല്ലാം എന്താണ്? പ്രകൃതിജന്യ ബോധേ പ്രകാരോ ഭവഃ. നീലോ കടഹ എന്ന് പറയുന്നതിന് നീലത്വ വിശിഷ്ട കടഹ എന്ന് പറയാം എന്നല്ലേ? നീലത്വ വിശിഷ്ട കടഹ എന്ന് പറയാമല്ലോ. നീലോ കടഹ എന്ന് പറഞ്ഞാ നീലത്വ വിശിഷ്ട കടഹ എന്ന് പറയാൻ പറ്റില്ല. നീലത്വ വിശിഷ്ട ഘടകമെന്ന് വെച്ചാൽ നീലത്വം ജാതിയായി, ജാതി വിശിഷ്ട ഘടകമെന്നാവും. നീലോ ഘട എന്നുള്ളത് നീലോ ഘട എന്നേ പറയാൻ പറ്റൂ. നീലോ ഘട എന്ന് പ്രയോഗിക്കുന്നിടത്ത് നീലം ഘടത്തിന്റെ വിശേഷണമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നു. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നീലോ ഘട എന്ന് പറയുന്നിടത്ത് നീലം എന്ന് പറയുന്നത് ഘടത്തിന്റെ വിശേഷണമാണ്. നീലോ ഘടക എന്നുള്ളത് വിശേഷണവും അവിശേഷ്യവുമായി ചേർത്ത് പറയുന്നത് എങ്ങനെ പറയും? നീലോ ഘട എന്ന് പറയുന്നിടത്ത് നീലം ഘടത്തിന്റെ വിശേഷണമാണ്. അപ്പോ നീല എന്ന് പറഞ്ഞ എന്റെ അർത്ഥം നീലമെന്നല്ല, നീലഗുണമെന്നല്ല, നീലവാനെന്നാണ്. അപ്പൊ നീലവത്വ വിശിഷ്ട ഘടനെ പറയാൻ പറ്റുള്ളൂ. നീലവത്വ വിശിഷ്ട എന്ന് പറയാം, നീലവത്വ വിശിഷ്ട ഘടകം പറയാം. അങ്ങനെ പറഞ്ഞാൽ ശരിയോ? നീലവത്വം എന്ന് പറഞ്ഞാൽ നീലം, നീലവിശിഷ്ട ഘടം എന്ന് പറഞ്ഞാൽ നീലവത്വ വിശിഷ്ട ഘടം. അങ്ങനെ പറയാം. നീലോ ഘടം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നീലവത്വ വിശിഷ്ട ഘടമാണ് എന്ന് പറയാനെങ്കിൽ നീലവിശിഷ്ട ഘടമാണ് അങ്ങനെ പറയാം. അവിടെ മധുപ്രത്യയത്തിന്റെ ലുക്ക് വന്നു, അത് തന്നെ. പക്ഷെ ഇത് ഇങ്ങനെ താർക്കികന്മാരും നൈയായികന്മാരും വിശദീകരിക്കുമ്പോഴാണ് സാങ്കേതികമായ എന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നീലോ ഘട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീലനിറമുള്ള ഘടം. അവിടെ പിന്നെ വിശേഷം, പ്രകാരം, പ്രകൃതിജന്യ ബോധം എങ്ങനെയൊക്കെയാണ് ഈ സാങ്കേതികത വിശദീകരിക്കുന്ന. അതുപോലെ തന്നെ പറയുന്നു രാജപുരുഷ, രാജപുരുഷ, രാജപുരുഷ, രാജപുരുഷത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാജപുരുഷവത്വം അല്ല, രാജപുരുഷ ശബ്ദത്തിൽ നിന്നാണ് ത്വം വരുന്നത്. ആദ്യം രാജപുരുഷ സമാസം ചെയ്തു, രാജപുരുഷ എന്നെന്ത് ചെയ്തു? ത്വം. പ്രകൃതി രാജപുരുഷൻ, രാജപുരുഷൻ എന്ന് പറയുന്ന പ്രകൃതി അതിന് ത്വം. രാജപുരുഷൻ എന്ന് പറയുന്ന എന്താണ്? രാജസംബന്ധിയായ പുരുഷൻ എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ രാജാവിനും പുരുഷനും ഒരു സംബന്ധമുണ്ട് അല്ലേ? രണ്ടിലും ഇരിക്കുന്ന എന്താണ് സംബന്ധം? അപ്പൊ രാജപുരുഷത്വം എന്ന് പറയുമ്പോൾ പ്രകൃതിജന്യ ബോധം, രാജാ പുരുഷൻ എന്ന് പറയുന്ന പ്രകൃതി അതിൽ നിന്നുണ്ടാകുന്ന ബോധത്തിൽ പ്രകാരമായിരിക്കുന്ന എന്താണ് രണ്ടും തമ്മിലുള്ള സംബന്ധം? അതിനല്ലേ രാജപുരുഷ സമാസം വന്നു അല്ലേ? രാജപുരുഷ സംബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജപുരുഷ സംബന്ധത്തെ കാണിക്കുകയാണ്. അപ്പൊ രാജപുരുഷൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞാൽ പോരെ, രാജപുരുഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരുള്ള സംബന്ധത്തെ കാണിക്കണം. അപ്പൊ രാജപുരുഷ സംബന്ധം ആണ് രാജപുരുഷ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധം എന്തിനെ കുറിച്ച്? രാജപുരുഷ സംബന്ധത്തെ കുറിച്ച്. അപ്പോ രാജപുരുഷ സംബന്ധം അതാണ് രാജപുരുഷ ശബ്ദത്തിലെ പ്രകാരം, പ്രകൃതിജന്യ ബോധേ പ്രകാര സംബന്ധം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ത്വപ്രത്യം ചെയ്യുന്നത്. ഇപ്പൊ രാജപുരുഷത്വം എന്ന് പറഞ്ഞാൽ രാജപുരുഷ സംബന്ധം, അതാണ് കൃത് തദ്ധിത സമാസേഭ്യോ എന്താണ് സംബന്ധ വിധാനം ഭാവപ്രത്യയന. സമാസത്തിൽ നിന്ന് ഭാവപ്രത്യയം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ അർത്ഥം? സംബന്ധമായിരിക്കും. കൃതന്ധത്തിൽ നിന്ന് ഭാവപ്രത്യം വന്നു കഴിഞ്ഞാൽ സംബന്ധമായിരിക്കും. തദ്ധിതത്തിൽ നിന്ന് ഭാവപ്രത്യം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ സംബന്ധം ആകാം. അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. രാജപുരുഷൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണ്? രാജപുരുഷ സംബന്ധത്തെ കുറിച്ചുള്ള ബോധമാണ്. ഉണ്ടാ ബോധത്തിൽ പ്രകാരമായിരിക്കുന്ന രാജപുരുഷ സംബന്ധം അതുകൊണ്ട് രാജപുരുഷ ശബ്ദത്തിൽ നിന്ന് ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ പ്രതിജന്യബോധ പ്രകാരമായിരിക്കും എന്റെ അർത്ഥം. അതാണ് ഒരു ത്വപ്രത്യം വന്നു കഴിഞ്ഞാൽ പ്രകൃതിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ എന്താണോ പ്രകാരം അതായിരിക്കും എന്റെ അർത്ഥം. രാജപുരുഷ എന്ന് പറയുന്ന പ്രകൃതിയിൽ നിന്ന് സംബന്ധത്തെക്കുറിച്ചാണ് പ്രകാരമായ ബോധം ഉണ്ടായതെങ്കിൽ ത്വപ്രത്യം ചേർത്താൽ എന്തായിരിക്കും അർത്ഥം? സംബന്ധം. അതുകൊണ്ട് രാജപുരുഷ സംബന്ധം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ത്വപ്രത്യം കണ്ടുകഴിഞ്ഞാൽ അത് ജാതിയാണ് എന്ന് തീരുമാനിക്കരുത്. അത് ഗുണമാകാം, സംബന്ധമാകാം, ദ്രവ്യമാകാം. എങ്ങനെ? ദണ്ഡവത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദണ്ഡം. എന്തുമാകാം? നീലോ ഘടകാനുള്ളിൽ നീലത്വവും ദ്രവ്യമാണല്ലേ. നീലോ ഘടകാനുള്ളിൽ നീലത്വവും ദ്രവ്യമല്ലേ. നീലോ ഘട എന്ന് പറയുമ്പോൾ നീലശബ്ദത്തിന്റെ അർത്ഥം തന്നെ നീലത്വം എന്നല്ല, നീലവത്വം എന്നാണ്. അപ്പൊ അവിടെ ആ അർത്ഥത്തിൽ നീലത്വവും ദ്രവ്യമാണല്ലേ. എവിടെ? നീലോ ഘടകയില്. അങ്ങനെ നീലോ ഘട എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നീലവാൻ ഘടക എന്നല്ലേ. അപ്പൊ നീലശബ്ദത്തിന് എന്തർത്ഥം വരും? അല്ല, ആ വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോ, വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോ ദ്രവ്യം തന്നെ. അപ്പൊ നീലത്വം തന്നെ ദ്രവ്യമാണ്. ഏഹ്, നീലത്വം തന്നെ ദ്രവ്യമാവും. എവിടെ? അത് സംബന്ധമല്ലേ അവിടെ വരുന്നത്. നീലത്വം എന്ന് അവിടെ പറയുമ്പോ നീലത്വം എന്നല്ല പറയുന്നത്. നീലോ ഘടക എന്ന് ഉപയോഗിച്ചില്ല. നീലോ ഘടക എന്ന് പറയുമ്പോഴത്തേക്ക് നീലശബ്ദത്തിന്റെ അർത്ഥം തന്നെ നീലവാനെന്നല്ലേ. പിന്നെ നീലവത്വമല്ലേ ഉള്ളൂ, നീലത്വം ഇല്ലല്ലോ. മനസ്സിലായോ? നീലോ ഘടക എന്ന് പറയുന്നിടത്ത് നീലശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? നീലവാൻ. അപ്പൊ പിന്നെ അവിടെ എന്ത് വരും? തൊപ്പുറത്ത് ഏതി എന്ന് വരും, നീലവത്തിൽ നിന്നേ വരും. അപ്പൊ നീലവത്വമായി, നീലമായി, ഗുണമായി. കേവലം നീലശബ്ദത്തിന്റെ അവിടുത്തെ അർത്ഥം നീലവാൻ ദ്രവ്യം എന്നാണ്, നീലത്വത്തിന്റെ അല്ല. മനസ്സിലായോ? നീലോ ഘട എന്ന് പറയുന്നിടത്ത് നീലശബ്ദം തന്നെ എന്താണ് അർത്ഥം? നീലവാൻ. ഇപ്പൊ തൊപ്പുറത്തേം വന്നാൽ എവിടുന്നേ വരത്തുള്ളൂ? നീലവത്തിൽ നിന്നേ വരത്തുള്ളൂ. അപ്പൊ നീലവത്വം എന്ന് പറഞ്ഞാൽ നീലത്വം തന്നെയാണെന്ന് സ്വാമി പറഞ്ഞല്ലോ. നീലവത്വം തന്നെ അവിടെ നീലത്വം തന്നെയാണെന്ന് പറഞ്ഞു. നീലവത്വം എന്ന് പറഞ്ഞാൽ നീലം എന്നാ ഞാൻ പറഞ്ഞു, നീലത്വം എന്നല്ല. നീലം. അപ്പൊ നീലത്വത്തിന് അവിടെ ഗുണം എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എവിടെ? ആ ഉദാഹരണത്തില്. എവിടെ? നീലവത്വത്തിന്. അവിടെ നീല ശബ്ദത്തിൽ നിന്ന് തൊപ്പുറത്ത് ഉപയോഗിച്ചാൽ അതാ ഞാൻ പറഞ്ഞു, അതിന്റെ അർത്ഥം നീലവത്വം എന്നായിരിക്കും. കേവലം നീലശബ്ദം അല്ല അവിടെ, നീലവത്താണ്. മത് പിന്നെ ലുക്ക് വന്നിരിക്കുകയാണ്. നീലവത്വം എന്ന് പറഞ്ഞാൽ ഗുണമാവും. കേവലം നീലശബ്ദത്തിന് ദ്രവ്യാർത്ഥം. നീല ഘട എന്ന് പറഞ്ഞാൽ നീലം ദ്രവ്യമാണ്. പക്ഷേ അവിടെ നീലശബ്ദത്തിന്റെ അർത്ഥം ദ്രവ്യമായത് എന്തുകൊണ്ട്? നീലശബ്ദത്തിന്റെ അർത്ഥം നീലവാനെന്നാണ്. അപ്പൊ മതിപ്പ് വരുന്ന ഏതിൽ നിന്ന്? നീലവത് ശബ്ദത്തിൽ. അല്ല, ത്വം വരുന്നു നീലവത് ശബ്ദത്തിൽ. തൊമ്മുന്നു നീലശബ്ദത്തിൽ നിന്ന് മതിപ്പ് വന്നു നീലവത്തിൽ തൊമ്മുന്നു. അപ്പൊ നീലവത്വം എന്ന് പറഞ്ഞാൽ നീല ഗുണമേ ആവത്തുള്ളൂ, ഒരിക്കലും ദ്രവ്യമാകത്തില്ല. ഇന്നേ ഇങ്ങനെ പറയുന്ന ഒരാൾ എന്താണ്? ഘടത്തിന് വിശേഷണമായിരിക്കുന്ന നീലശബ്ദത്തിന്റെ നീലത്വം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഘടവിശേഷണമായിരിക്കുന്ന നീലശബ്ദത്തിലെ നീലത്വം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലവത്വമാണ്. മനസ്സിലായോ? കാരണം നീലം എന്ന് പറഞ്ഞാൽ നീലവാനാണ്. അതുകൊണ്ട് ഘടത്തിന്റെ വിശേഷണമായ നീലശബ്ദത്തിന്റെ നീലവത്വം എന്താണ്? നീലത്വം എന്താണെന്ന് ചോദിച്ചാൽ നീലവത്വമാണ്. അങ്ങനെ പറയാൻ പറ്റും. പിന്നെ വേറെ ഒന്നുണ്ട്. ഇനി നീലത്വം എന്ന് പറയുന്നിടത്ത് എവിടെ ഇങ്ങനെ വ്യാഖ്യാനത്തിൽ പറയുക, നീലോ ഘട എന്ന് പറയുന്നിടത്ത് നീലത്വം ദ്രവ്യമാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? നീലത്വം നീലോ ഘട എന്ന് പറയുന്നിടത്ത് നീലോ ഘട എന്ന് പറയുന്ന ശബ്ദത്തെ വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനിക്കുമ്പോൾ ഒരാൾ പറയണേ നീലഹ നീലത്വം എന്ന് വ്യാഖ്യാനിച്ച അതിന്റെ അർത്ഥം എന്താണ്? നീലശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ തൊപ്രത്യം വന്നു. മനസ്സിലായോ? നീലശബ്ദത്തിന് സ്വാർത്ഥത്തിൽ പ്രത്യേകം വന്നു കഴിഞ്ഞാൽ നീലശബ്ദത്തിന്റെ അർത്ഥം ദ്രവ്യമാകും. നീലത്വം എന്ന് പറഞ്ഞാൽ ദ്രവ്യം. വ്യാഖ്യാനങ്ങളിൽ അങ്ങനെയൊക്കെ വരും, സ്വാർത്ഥത്തിൽ നിന്ന് പ്രത്യേകം വരാം. അപ്പൊ നീലത്തിൽ നിന്ന് സ്വാർത്ഥ, നീലശബ്ദത്തിന്റെ അർത്ഥം ഘടം. നീലത്തിൽ നിന്ന് സ്വാർത്ഥത്തെ പ്രത്യേകം വന്നാൽ ഘടം ദ്രവ്യമായി. എന്ന് വെച്ചാൽ സ്വാർത്ഥം എന്ന് വെച്ചാൽ പ്രകൃതി അർത്ഥം. നീലോഘട എന്ന് പറയുന്നിടത്ത് നീലശബ്ദത്തിന് അർത്ഥം ദ്രവ്യം എന്നാണ്. നീലശബ്ദത്തിൽ സ്വാർത്ഥത്തിൽ പ്രത്യേകം വന്നാൽ നീലത്വത്തിന്റെ അർത്ഥം എന്താവും? ദ്രവ്യം. അങ്ങനെയും വരാം, വ്യാഖ്യാനങ്ങളിൽ അങ്ങനെയും വരും. അവിടെ പറയും സ്വാർത്ഥത്വ പ്രത്യേക ഇത്രയും മതി. Thank you.